ആനന്ദം അസ്ഥിയത് ഭാതിയതൊന്ന് തന്നെ താനന്യമോർക്കിനത് നാസ്തി ന ഭാതി സർവം കാരണം ജനം ഗഗന നീന അസത്യം അഭ്രസൂലം നിനക്കൽ ഗഗനം പരമാർത്ഥം. സർവം നാസ്തി ന ഭാതി എന്ന് പറയുന്നതിന് സർവം നാസ്തി സത്യത്തിലില്ല, അങ്ങനെ അർത്ഥം പറയാം. ന ഭാതി യഥാർത്ഥമായി അനുഭവപ്പെടുന്നില്ല, അങ്ങനെയും പറയാം. ഇല്ല അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. സത്യത്തിലില്ല യഥാർത്ഥമായി അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്നത് രണ്ടിനും വ്യത്യാസമുണ്ട്. നാസ്തി ഇല്ല അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമാധിയിലാണ്. പ്രപഞ്ചമില്ല അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം എന്താണ് നാസ്തി സത്യത്തിലില്ല എന്നാണ് അർത്ഥം പറയുകയാണെങ്കിൽ, സത്യത്തിലില്ലെങ്കിലും അനുഭവത്തിലുണ്ട്. അതുപോലെ ന ഭാതി യഥാർത്ഥമായി അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അയഥാർത്ഥമായി അനുഭവപ്പെടുന്നുണ്ട്, അങ്ങനെ അർത്ഥം വരും. ഇങ്ങനെ അർത്ഥവും സ്വീകരിക്കുന്നുണ്ട് അദ്വൈതത്തിൽ. രണ്ടു തരത്തിലും അർത്ഥം പറയും. രണ്ടും തമ്മിലെ വ്യത്യാസം വരുന്നത് സമാധിയിൽ കാര്യമാണ് പറഞ്ഞത് നേരത്തെ. സമാധി പറയുന്നത് എന്താണ്? സമാധിയിൽ ഇത് നിവർത്തിക്കുന്നു, ഇല്ലാതാകുന്നു. അനുഭവപ്പെടുന്നില്ല, അതില്ലാതാകുന്നു എന്നാണ്. എന്തുകൊണ്ട് ഇല്ലാതാകുന്നു? കാരണം പ്രപഞ്ചം മിഥ്യയാണ്. മിഥ്യയായ പ്രപഞ്ചത്തിന് കാരണം അവിദ്യയാണ്, അവിദ്യയും മിഥ്യയാണ്. അപ്പോ മിഥ്യയായ അവിദ്യയുടെ കാര്യമായ പ്രപഞ്ചം അവിദ്യ നശിക്കുമ്പോൾ നശിക്കും ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രജ്ജുവിലെ സർപ്പം മറയുന്ന പോലെ മറഞ്ഞു പോകും. രജ്ജു മാത്ര ശേഷി, അതുപോലെ ആത്മാവ് മാത്ര ശേഷി. അപ്പോ ഇവിടെ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ വരും. ആൾക്കാർ ദ്വീതികൾ തന്നെ ഇതൊക്കെ പറയുമ്പോൾ ചോദ്യങ്ങൾ വരും. ഇങ്ങനെ സമാധിയില് പ്രപഞ്ചം നശിച്ചു പോവുകയാണോ, അതോ സമാധി ഇരിക്കുന്ന ആളിന് പ്രപഞ്ചം അനുഭവപ്പെടാതിരിക്കുന്ന ആൾ? അനുഭവപ്പെടാതിരിക്കുന്നു എന്ന് പറയാം, കാരണം ഉറക്കത്തില് പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല, ഉറങ്ങുന്ന ആൾ. ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പം കോടിക്കണക്കിന് ആൾക്കാർ ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആളിനെ സംബന്ധിച്ച് പ്രപഞ്ച അനുഭവം എന്നേ പറയാൻ പറ്റും, അല്ല പ്രപഞ്ചം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്കായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം ഉണർന്നിരിക്കുന്നവർക്കുണ്ട്. ഉണർന്നിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രപഞ്ചം ഉണ്ട്. രണ്ടുപേര്, ഞാൻ ഉറങ്ങിക്കിടക്കുന്നു, എൻ്റെ അടുത്ത് ഒരാൾ ഉണർന്നിരിക്കുന്നു. ഞാൻ പറയുന്നു ഉറങ്ങിക്കിടക്കുന്നതിന്റെ പ്രപഞ്ചം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, ഉണർന്നിരിക്കുന്ന ആൾ പറയും പ്രപഞ്ചം ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറയുമ്പം എന്താണ്? ഉണർന്നിരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചമുണ്ട്, ഈ ഉറങ്ങിക്കിടക്കുന്നവനും ഉണ്ട്. അവൻ ഉറങ്ങിക്കിടക്കുന്നതും കാണുകയാണ്. ഞാൻ ഉറങ്ങുന്നു, അപ്പോൾ പ്രപഞ്ചം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അനുഭവപ്പെടുന്നില്ലെന്നേ പറയാൻ പറ്റും. ഇതാണ് ഇതിനെതിരായി പറയുന്ന ഒരു വാദം. അപ്പൊ സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയെത്തുമ്പോൾ ഒരാൾക്ക് പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ലെന്ന് പറയാം, പ്രപഞ്ചം ഇല്ലെന്നായൊക്കെ പറയാൻ പറ്റും. എന്തുകൊണ്ട്? സമാധിയിലല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പ്രപഞ്ചമുണ്ട്. അവര് സമാധിയിരിക്കുന്ന ആളിനെയും കാണുന്നുണ്ട്. അപ്പൊ ഈ സമാധിയിൽ പോകുമ്പം അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രപഞ്ചം ഇല്ലാതാകുകയാണ്, ഇയാളുടെ ശരീരം ഇല്ലാതാകേണ്ടതല്ലേ? ശരീരവും പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അപ്പൊ പ്രപഞ്ചമുണ്ട്, ശരീരമുണ്ട്. തിരിച്ചയാൾ ഉണർന്നു വരുന്നുമുണ്ട്. അപ്പൊ പിന്നെ പ്രപഞ്ചവും നശിച്ചു ശരീരവും നശിച്ചു എന്ന് പറഞ്ഞാൽ അത് ഉണർന്നിരിക്കുന്നവര് സമ്മതിക്കില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോ ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾ ഉണർന്നു വന്നിരിക്കട്ടെ, ഇപ്പൊ വേറൊരാൾ ഉറങ്ങുകയാണ്, വേറൊരാളപ്പോ ഉറങ്ങിക്കിടക്കുകയാണ്, ഉറങ്ങിക്കിടക്കുന്ന ആൾ പറയണം പ്രപഞ്ചമില്ലെന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുമ്പോ ഇയാൾ അങ്ങേയിരിക്കും. അപ്പൊ ഉണർന്നതിന് ശേഷം പറയാണ് ഞാൻ ഉറങ്ങിയപ്പോ എന്റെ പ്രപഞ്ചം നശിച്ചു പോയി. അങ്ങനെ ഉണർന്നു വന്നതിന് ശേഷം പറയണ എന്താണ്, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ എന്റെ പ്രപഞ്ചം നശിച്ചു പോയെന്ന് പറയണം. അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ? അവിടെ ഉറങ്ങിക്കിടക്കുമ്പോ ഉണ്ടെന്നും ഇല്ലെന്ന് പറയാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കും. അപ്പൊ ഉറങ്ങുന്നവൻ പറയണ എന്റെ പ്രപഞ്ചം നശിച്ചു പോയെന്ന് പറഞ്ഞാൽ ഈ ഉണർന്നിരിക്കുന്നവൻ അത് സമ്മതിക്കുന്നു. ഇല്ലല്ലോ. അപ്പോ അത് അനുഭവത്തിന് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. അതുപോലെയാണ് സമാധി. സമാധി ഇരിക്കുന്നതാണ് പ്രപഞ്ചം നശിച്ചുപോയി എന്ന് പറഞ്ഞു. സമാധി അല്ലാത്ത ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. സമാധി ഇരിക്കുന്നവനെ അവർ കാണുന്നുണ്ട്, അവൻ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ അത് എന്താണ്, തനിക്ക് പ്രപഞ്ച അനുഭവമില്ല, അതുകൊണ്ട് പ്രപഞ്ചമില്ലെന്ന് പറയും. അതാണ് അതിന്റെ എന്നേ പറയാൻ പറ്റും എന്നാണ് ഇതിനെ അംഗീകരിക്കാത്തവർ പറയുന്നത്. എനിക്ക് പ്രപഞ്ച അനുഭവമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അനുഭവമില്ല, അതുകൊണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അനുഭവം ഇല്ലെങ്കിൽ എന്ത് പറയണം? എനിക്ക് അനുഭവമില്ല, അത്രേ. ഇനി പ്രപഞ്ചം ഇല്ല എന്നാണ് എന്ന് വെച്ചോ, ഇല്ല എന്ന് പറയണമെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ പുറകെ കടന്നു പ്രപഞ്ചം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കായിട്ട് സ്വന്തമായിട്ടൊരു പ്രപഞ്ചമുണ്ടോ? ഇല്ലാതെ എന്റേതായ ഒരു പ്രപഞ്ചം അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ കണ്ണടച്ചിരിക്കുന്നു, എന്റെ മുമ്പേ ഇരിക്കുന്ന ഈ വസ്തുക്കളൊന്നും ഇല്ലാന്ന് എനിക്ക് പറയേണ്ടി വരും, കാരണം ഞാൻ അറിയുന്നില്ല. ഞാൻ കണ്ണടച്ചിരിക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുക്കളല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രപഞ്ചമില്ല, ഞാൻ സമാധിയിരിക്കുമ്പോൾ പ്രപഞ്ചമില്ല എന്നൊക്കെ പറയുന്നത് ഇതുപോലെയാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എന്റെ മുമ്പിൽ ഇല്ല എന്ന് പറയുന്നു. ആ, ഞാൻ കണ്ണടച്ചത് കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കൈകൊണ്ട് പിടിച്ചു നോക്കാമല്ലോ അവിടെ ഉണ്ടെന്ന്. പഞ്ച ഇന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയം മാത്രമേ അറിയാതിരിക്കുന്നുള്ളൂ, മറ്റെല്ലാ ഇന്ദ്രിയങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം പ്രപഞ്ചം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സമാധി ഇരിക്കുമ്പോൾ പ്രപഞ്ചം നശിച്ചു എന്ന് പറയാൻ പറ്റും. അങ്ങനെയില്ല, പ്രപഞ്ചം പൊതുവായിട്ടാണ്. എനിക്കും നിനക്കും അപ്പനപ്പൂപ്പന്മാർക്കും എല്ലാം ഉണ്ടായിരുന്ന ഈ പ്രപഞ്ചം തന്നെ. അത് ഒരാൾക്ക് പ്രത്യേകിച്ചൊരു പ്രപഞ്ചമില്ല. ഇനി നമുക്ക് പ്രത്യേകിച്ച് പ്രപഞ്ചം ഉണ്ടെന്ന് പറയാം. അതെന്താണ് ആ പ്രപഞ്ചം? നമ്മുടെ ആന്തരികമായ സുഖദുഃഖാനുഭവങ്ങൾ, ഓരോ വിഷയങ്ങളും കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ. ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ട് പറയുന്നു അവൻ നല്ലവനാണ്, ചീത്തയാണ്, ദുഷ്ടനാണ്, ശിഷ്ടനാണെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇതാണ്, അതാണ് നമ്മുടെ സ്വന്തം. ആ വ്യക്തി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മാത്രം സങ്കല്പത്തെ നിൽക്കുന്ന, കാരണം ആ വ്യക്തിക്ക് തന്നെ സ്വയം ഒരു അസ്തിത്വമുണ്ട്. നമ്മൾ കാണുന്ന ആ പ്രപഞ്ചത്തെ അയാളും കാണുകയാണ്. ഞാൻ പറയുന്നത് ഞാൻ സമാധി ഇരിക്കുമ്പോൾ പ്രപഞ്ചം ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരുടെയും അസ്തിത്വത്തെ നിഷേധിക്കുകയാണ്. അതെങ്ങനെ പറ്റും? എനിക്ക് അസ്തിത്വം ഉള്ളതുപോലെ തന്നെ ഇവിടെ ഓരോരുത്തർക്കും അസ്തിത്വമുണ്ട്. എനിക്ക് അവരെയൊക്കെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? എന്റെ അസ്തിത്വം പോലെ തന്നെ അസ്തിത്വം വേറൊരാൾക്കുമുണ്ട്. അപ്പൊ ഞാൻ എന്റെ അസ്തിത്വത്തെ ആശ്രയിച്ചിട്ട് പറയുന്നത് ഞാൻ സമാധി ചെയ്തപ്പോ എല്ലാം നശിച്ചു. അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്റെ അതേ അസ്തിത്വമാണ് മറ്റൊരു വ്യക്തിക്കും ഉണ്ടോ? അതിനെ എനിക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ സമാധിയിൽ പരമാവധി എന്തേ സംഭവിക്കുമോ? പ്രപഞ്ചത്തെ അറിയാതിരിക്കും, അല്ല പ്രപഞ്ച നിവൃത്തി അങ്ങനെയൊന്നും സംഭവിക്കും. അങ്ങനെ നിവൃത്തി സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ദോഷങ്ങൾ വരും. അതൊരു എന്താണ്, ഒരു ആശയവാദം എന്ന് പറയും. ഒരു വെറും ഒരു ആശയത്തെ നമ്മൾ ഒരു യുക്തിക്കോ അനുഭവത്തിലോ നിരക്കാത്ത ഒരു ആശയത്തെ നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ സമാധി ഇരുന്ന് പ്രപഞ്ചമെല്ലാം നിവർത്തിച്ചു, ഇല്ലാതായിപ്പോയി. നമ്മൾ നമ്മുടെ അസ്തിത്വത്തെ അംഗീകരിക്കുകയും ബാക്കിയുള്ള എല്ലാവരുടെ അസ്തിത്വത്തെ നിഷേധിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു അവകാശമില്ല. നമ്മുടെ അസ്തിത്വത്തെ പോലെ തന്നെ എല്ലാവർക്കും അസ്തിത്വമുണ്ട്. ആ എനിക്ക് നിഷേധിക്കാമെന്നുള്ളത് എന്റേതായ ഒരു പ്രപഞ്ചമെന്ന് പറയുന്നത് എന്റെ ആന്തരിക പ്രപഞ്ചമാണ്. എന്റെ ഉള്ളിലുള്ള സുഖം ദുഃഖം കാമം ക്രോധം ഇത്തരം വികാരങ്ങളൊക്കെ എന്റെ സ്വന്തമാണ്. അതൊക്കെ എനിക്ക് അംഗീകരിക്കാനും നിഷേധിക്കാനും പറ്റും. എനിക്ക് പറയാൻ പറ്റും എനിക്കിപ്പോ ക്രോധമില്ല, പോയി ഇല്ല, എന്റെ മനസ്സിപ്പോ ക്രോധമില്ല, അപ്രത്യക്ഷമായി നശിച്ചുപോയി, കുറച്ചു മുമ്പുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല. അതൊക്കെ എനിക്ക് പറയാം. എന്തുകൊണ്ട്? കേവലം എന്റെ ആന്തരികമാണ്. അത് ആന്തരികം എന്ന് വെച്ചാൽ മനസ്സിന്റെ തലത്തിലുള്ളത്. ശരീരത്തിന്റെ തലത്തിലുള്ളതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്റെ ആന്തരികമായ അവയവങ്ങളെ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്റെ ഹൃദയവും കരളും കുടലും ബ്രെയിനൊന്നും എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് കാര്യകാരണ നിയമങ്ങളിലൂടെ ഉണ്ടായിരിക്കുകയാണ്. ഭൗതികമായ അതിനെ ആശ്രയിച്ചുണ്ടായതാണ്. ഈ ശരീരം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മാതാപിതാക്കളിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടാകുന്നത്. അതിന് കാര്യകാരണമായി ഉണ്ടായിരിക്കുകയാണ്. കാര്യകാരണമായി ഉണ്ടായിരിക്കുന്ന ഈ ഭൗതികമായ വസ്തുക്കളെ എന്താണ്, അതിന് നമ്മളിൽ നിന്ന് സ്വതന്ത്രമായ കാരണങ്ങളുണ്ട്. അത് നമുക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ട് നിലനിൽക്കുന്നു, അനുഭവം ഇല്ല അതുകൊണ്ട് നിലനിൽക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ബാഹ്യ ഈ കാര്യകാരണമുള്ളതുകൊണ്ട് കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവത്തെ ആശ്രയിച്ചല്ല ഇതെന്ന് നിൽക്കുന്നു. മാത്രമല്ല ഇതിനെല്ലാം മുന്നിൽ പ്രാപഞ്ചികമായ നിയമങ്ങളുണ്ട്, ഭൗതിക നിയമങ്ങൾ, മനുഷ്യൻ കണ്ടെത്തിയ നിയമങ്ങളുണ്ട്. അതിനാണ് ഈ കാര്യകാരണ നിയമങ്ങളൊക്കെ വരുന്നത്. പ്രപഞ്ചം അങ്ങനെ ഭൗതികമായ കാര്യകാരണ നിയമങ്ങളിൽ നിൽക്കുകയാണ് നമ്മളീ കാണുന്ന, നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം. ഞാൻ എനിക്ക് അനുഭവമില്ല അതുകൊണ്ട് പ്രപഞ്ചം ഇല്ലാതായിപ്പോന്ന് പറഞ്ഞ അതൊരിക്കലും അനുഭവത്തിനോ യുക്തിക്കോ നിരക്കുന്ന കാര്യമില്ല. പിന്നെ കേവലം ഒരു ആശയമായിട്ട് ഇങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ഉറക്കത്തിൽ പ്രപഞ്ചം നശിച്ചു പോകാത്തത്? അതുപോലെ തന്നെ ആരുടെയും സമാധി കൊണ്ട് ഒരു പ്രപഞ്ചവും നശിക്കത്തില്ല. അങ്ങനെ ഒരാൾക്കും നശിക്കാൻ വേണ്ടി പ്രത്യേക പ്രപഞ്ചമില്ല. ആന്തരികമായ ഒരു ലോകമല്ലാതെ മാനസികമായ ഒരു ലോകമല്ലാതെ മനുഷ്യന്റെ അനുഭവം കൊണ്ട് നശിക്കുന്ന ഒരു പ്രപഞ്ചം ഇവിടെ ഇല്ല. എന്താന്നോ മാനസികമായ എന്ന് വെച്ചാൽ നമ്മുടെ സുഖം ദുഃഖം ഇതൊക്കെ എന്ത് ചെയ്യാം, അത് ഉണ്ടാകി നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രൈവറ്റായ കാര്യമാണ്, മനസ്സിലായി. ഞാനിപ്പോ കണ്ണടച്ചോ ഉറങ്ങിയോ എന്ന് വിചാരിച്ച് എന്റെ മുമ്പേരിക്കുന്ന ഗ്ലാസ് നശിക്കത്തില്ല, പക്ഷെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ദുഃഖം നശിക്കും. എന്തുകൊണ്ട്? എന്റെ മാനസികമായ അനുഭവം, എന്റെ ഉറക്കത്തിൽ അതില്ല. അതുമാത്രമേ അനുഭവത്തിൽ ഇല്ലാതാകും. അത്തരം ആന്തരികമായ വികാരങ്ങളാണ് അനുഭവത്തിൽ ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നത്, അല്ലാതെ മനസ്സിന് പുറത്തുള്ള വസ്തു യാഥാർത്ഥ്യം അത് എന്താണ്? അത് നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ച് മാറുന്നതോ ഒന്നുമല്ല. അതിന്റെ പിന്നിൽ ഭൗതിക നിയമങ്ങളാണ്, അതനുസരിച്ച് അത് ഉണ്ടാകുകയും നിലനിൽക്കുന്നു. പ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങനെയാണ്, പരിണാമത്തിലൂടെ പരിണമിച്ചു വന്ന കാര്യമാണ്. ആ പരിണാമത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ പരിണമിച്ചു വന്നാണ് എന്റെ ശരീരം. ഭൗതിക പരിണാമമാണ്, അതിൽ എനിക്ക് യാതൊരു സ്വാധീനവുമില്ല. എനിക്ക് എന്റേതായ ഒരു പ്രപഞ്ചം, പ്രത്യേകിച്ച് അങ്ങനെ ഭൗതിക പ്രപഞ്ചമില്ല. എനിക്ക് സമാധി നശിപ്പിച്ചുകളെ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ സൃഷ്ടിക്കുന്നതാണെങ്കിൽ എനിക്ക് നശിപ്പിക്കാൻ പറ്റും. ഉദാഹരണമാണ് സ്വപ്നം. സ്വപ്നം എന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ സംഭവിച്ച ഒരു കാര്യമാണ്, എന്റെ മനസ്സിന്റെ തലത്തിൽ സംഭവിച്ചു. അത് അവിടെ ഇല്ലാതാകും. അവിടെ ഈ ഭൗതികമായ ബാഹ്യമായ പ്രാപഞ്ചിക നിയമങ്ങളൊന്നും അവിടെ ബാധകമല്ല. അത് ആന്തരികമായി സംഭവിച്ചാണ്, എന്റെ ബ്രെയിനിൽ സംഭവിച്ച ഒരു കാര്യമാണ് സ്വപ്നം. മനസ്സിൽ സംഭവിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, ബ്രെയിനിൽ സംഭവിച്ച കാര്യം എന്റെ ബ്രെയിനിന്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അത് കേവലം ബ്രെയിനിനെ ആശ്രയിച്ച് വരുന്നതാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് പരിണാമത്തിൽ എനിക്ക് കിട്ടിയാണ്. അതിന്റെ പ്രവർത്തനത്തിൽ തന്നെ എനിക്ക് പൂർണ്ണമായ സ്വാധീനമൊന്നുമില്ല. അതിന്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് സ്വപ്നം ഉണ്ടാകുന്നു, ഉണർവുണ്ടാകുന്നു, സ്വപ്നം അതുപോലെ തന്നെ ഉറക്കമുണ്ടാകുന്നു. ഇതൊക്കെ ബ്രെയിനിനെ ആശ്രയിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്നത് എന്റെ ബ്രെയിനിന്റെ ഒരു സൃഷ്ടിയായതുകൊണ്ട് അത് മറഞ്ഞു പോകാൻ വരാം. പക്ഷേ ഇരിക്കുന്ന കപ്പ് എന്ന് പറയുന്നത് എന്റെ ബ്രെയിനിന്റെ സൃഷ്ടിയല്ല. അത് എന്താണ്? എന്റെ ബ്രെയിനും എന്റെ ശരീരവും ഒക്കെ പരിണമിച്ചതുപോലെ തന്നെ പ്രപഞ്ച പരിണാമത്തെ സംഭവിച്ച ഒരു കാര്യമാണ്. അതിനെ എന്റെ മനസ്സുകൊണ്ട് ഇല്ലാതാക്കാനും ഞാൻ അറിഞ്ഞില്ലെങ്കിൽ അതില്ലാതാകുകയും നിവർത്തിക്കുകയും ഒന്നും ചെയ്യത്തില്ല. കാരണം എനിക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു ബാഹ്യപ്രപഞ്ചം ഇല്ല. അത് പിന്നെ പറയുന്നത് എന്താണ്? സ്വപ്നത്തെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ പറയുന്ന ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതൊരു മാനസിക ലോകമാണ്, അതുകൊണ്ടാകി നശിക്കുന്നു. അതൊരു നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജാഗ്രത എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രവർത്തനമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഭൗതിക പരിണാമമാണ്. ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതല്ല. അപ്പൊ അതുപോലെ എന്താണ്, ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഇല്ല എന്നതിനെ സംബന്ധിച്ച് പറയാൻ പറ്റും. അപ്പൊ മറ്റു ചില കാര്യങ്ങളൊക്കെ സാമ്യത പറയാം. സ്വപ്നം ഞാൻ അറിയുമ്പോൾ ഉണ്ട്, ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഇല്ല. കാരണം സ്വപ്നം എന്ന് പറയുന്നത് കേവലം എന്റെ അറിവാണ്. മേശ ഞാൻ അറിയുമ്പോഴുണ്ട്, ഞാൻ അറിയുമ്പോഴില്ല എന്ന് പറയാൻ പറ്റും. രണ്ടിനെയും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും രണ്ടിനും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. സ്വപ്നം ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുകയാണെങ്കിൽ മേശ അങ്ങനെ സംഭവിച്ചത്, അത് പ്രപഞ്ച പരിണാമത്തെ സംഭവിച്ചാണ്. ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കും. ഞാൻ അറിഞ്ഞാൽ ഇതുണ്ട്, ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഇത് മറഞ്ഞു പോകുമെന്ന് പറയുന്നതിന് ഭൗതികമായ യാഥാർത്ഥ്യമില്ല, യുക്തിയില്ല, അനുഭവത്തിന് നിൽക്കുന്ന കാര്യമില്ല. ഇതൊന്നും ചേരുന്ന കാര്യമില്ല. അതുകൊണ്ട് എന്താണ്, പ്രപഞ്ച അവിദ്യയുടെ കാര്യമാണ്, അവിദ്യ മിഥ്യയാണ്, പ്രപഞ്ചവും മിഥ്യയാണ്. അവിദ്യ നശിച്ചാൽ പ്രപഞ്ചവും നശിക്കും. അപ്പൊ സമാധിയിൽ അവിദ്യ നശിക്കുന്നു, പ്രപഞ്ചവും നശിക്കുന്നു എന്ന് പറയുന്നത് പരമാവത്വം. പിന്നെ സമാധിയെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്താ പറയാൻ പറ്റുന്നു? സമാധി നമ്മളൊന്നും അറിയാതിരിക്കും എന്ന് പറയാം. ഉറക്കം പോലെ തന്നെ നമ്മളൊന്നിനെയും അറിയാതിരിക്കും. ഇപ്പൊ പഴയ കാഴ്ചപ്പാടാണ് നമ്മുടെ ബൗദ്ധന്മാര് പിന്നെ പഴയ ഹിരാക്ലീറ്റസ് പോലെയുള്ള ആശയവാദി ഗ്രീക്ക് ചിന്തകന്മാര് ഇവരൊക്കെയാണ് ഈ ആശയവാദം കൊണ്ടുവന്നത്. പിന്നെ പാശ്ചാത്യ ഹേഗൽ ബോധം ആദ്യം ഉണ്ടായി പിന്നെ പദാർത്ഥങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ആശയവാദത്തിന്റെ അടിത്തറ ഹേഗൽ പറഞ്ഞത്. ഹേഗലിന്റെ ആശയവാദത്തിൽ നിന്നാണ് പിന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം രൂപപ്പെട്ടു വന്നു. അപ്പൊ അതിൽ നിന്ന് മാർക്സ് വന്നിട്ട് എന്ത് ചെയ്തു, അതിനെ ആശയവാദത്തെ തള്ളിക്കളഞ്ഞിട്ട് വൈരുദ്ധ്യാത്മകത എടുത്ത് അതിൽ നിന്ന്. വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത് അടുത്ത എങ്ങനെയാണ്, രണ്ട് വിരുദ്ധ സ്വഭാവമുള്ള വസ്തുക്കൾ തമ്മിൽ സംഘടന ഉണ്ടാകും, ആ സംഘടനത്തെ തുടർന്ന് വികാസം സംഭവിക്കും. ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. മാർക്സ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ല, പിൽക്കാലത്ത് അത് വ്യാഖ്യാനിച്ചവർ പറഞ്ഞതാണ്. വൈരുദ്ധ്യം കൊണ്ട് സംഘർഷം, അതിനെ തുടർന്ന് വരുന്ന വികാസം. ചരിത്രവും ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൗതിക പ്രപഞ്ചത്തിനും ഇതാണ് സംഭവിക്കുന്നത്, സമൂഹത്തിനും അത് തന്നെ സംഭവിക്കുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിനും അത് തന്നെ സംഭവിക്കുന്നത്. ഇതാണ് മാർക്സ് പറഞ്ഞത്. അപ്പോ അതില് ഈ പറയുന്ന ആശയവാദം, ആദ്യം ബോധമുണ്ടായി പിന്നെ പ്രപഞ്ചമുണ്ടായി, ഭൗതിക പദാർത്ഥങ്ങളുണ്ടായി എന്ന് പറയുന്ന പഴയ ബുദ്ധന്മാരും അത് തന്നെ പറയുന്നു. പക്ഷെ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യ വികാസവാദത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇന്നതൊക്കെ ഒരു ഭൗതികവാദമായിട്ട് അവർ സ്വീകരിക്കുന്നുണ്ട്. അതിനെ ഇന്ന് സ്വീകരിക്കുന്നത് മാർക്സിന്റെ ചിന്താഗതിയൊക്കെ ഒരു തത്വചിന്തയായിട്ടാണ്, വേറെ ഏതൊരു തത്വചിന്തയും പോലെ സ്വീകരിക്കുന്നു. അതിനൊരു ഭൗതികവാദം എന്നാലും അംഗീകരിക്കുന്നു. ഭൗതിക ശാസ്ത്രത്തെ ആരും മാർക്സിയൻ രീതിയിൽ ആരും പഠിക്കുന്നില്ല. കാലം കഴിഞ്ഞു. അപ്പോ ഈ പറയുന്ന എന്താണ്, ആദ്യം ബോധം പിന്നെ ഭൗതികം എന്ന് പറയുന്ന കാഴ്ചപ്പാട് പരിണാമനുസരിച്ച് ശരിയാവും. എവല്യൂഷൻ, ബയോളജിയുടെ എവല്യൂഷൻ അനുസരിച്ച് ശരിയാവില്ല. അജൈവമായ ഒരു ഘടനയിൽ നിന്ന് ജൈവികമായ ഘടനയിലേക്ക് മാറ്റം വന്നു എന്നുള്ളതാണ് ബയോജനസിസ് എന്നൊക്കെ പറയുന്ന സിദ്ധാന്തം. എവല്യൂഷണറി ബയോളജിയൊക്കെ പഠിപ്പിക്കുന്നതാണ്. ആദ്യം ഒരു അഭൗതികമായ അവസ്ഥയുണ്ട്, അവിടെ നിന്ന് ഭൗതികം ഒരു ജൈവാവസ്ഥയിലേക്ക് വന്നു. ആ ജൈവാവസ്ഥയിലേക്ക് വന്നിട്ട് പിന്നെ ബോധം ആണ്. ജീവൻ ബോധം, അതാണ് അതിന്റെ ക്രമം. ദ്രവ്യം, ജീവൻ, ബോധം, ഇതാണ് ഭൗതിക ഈ പരിണാമശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്നത്. അതെന്തോ ആയിക്കൊള്ളട്ടെ, എന്തായാലും ഭൗതിക പ്രപഞ്ചത്തിന് പരിണാമത്തെ അംഗീകരിച്ചേ മതിയാവും. അല്ലാതെ ഒരു ശാസ്ത്രീയമായ സമാധാനം ഭൗതിക പ്രപഞ്ചത്തിന്, ബ്രഹ്മാവ് സൃഷ്ടിച്ചെന്നോ വള്ളാവ് സൃഷ്ടിച്ചെന്നോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ കഥ പോലെ നിൽക്കത്തു. ഭൗതികമായ പ്രപഞ്ചത്തിന് പരിണാമത്തെ ഇന്നത്തെ മനുഷ്യന്റെ അറിവ് വെച്ച്, നാളെ മനുഷ്യൻ അറിവൊക്കെ മാറ്റാം അന്ന് പുതിയ തിയറികളൊക്കെ വരും. ഇന്നത്തെ തിയറി വെച്ച് ഗതാഗതങ്ങളിൽ പറ്റും, ഇന്നത്തെ തിയറി വെച്ച് നമുക്ക് പരിണാമത്തെ സ്വീകരിച്ചേ പറ്റും. അങ്ങനെ വരുമ്പോ എന്താണ്, ഈ ഭൗതികമായ പ്രപഞ്ചത്തിന് ഈ ജനിച്ചു മരിക്കുന്ന എന്റെ ബോധത്തെ ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല. അതിങ്ങനെ എന്നെ പോലെ എത്രയോ പേരിവിടെ ജനിച്ചു മരിച്ചു, പ്രപഞ്ചവും ഇങ്ങനെ പരിണമിച്ചുകൊണ്ടേ. അപ്പൊ ഞാൻ അറിയുന്നു അറിയാതിരിക്കുന്നു എന്നുള്ളതൊന്നും ഈ പ്രപഞ്ചത്തെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഞാനെന്ന് പറയുന്ന ഈ ജീവനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സമാധിയിൽ പ്രപഞ്ചം നിവർത്തിക്കും, അങ്ങനെ ഒരവസ്ഥ മനുഷ്യന്റെ ഒരവസ്ഥ കൊണ്ടും പ്രപഞ്ചം നിവർത്തിക്കില്ല. അതിന് യാതൊരു ഇന്നത്തെ മനുഷ്യന്റെ അറിവ് വെച്ചതിന് യാതൊരു സാധ്യതയും. ഇതൊക്കെ പഴയ കാലത്തൊക്കെ പറഞ്ഞ കാലത്ത് അതിനൊക്കെ കുറച്ച് സാങ്കത്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് മനുഷ്യന് ഈ ഭൗതികമായ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് വളരെ കഷ്ടിയായിരുന്നു. പരിണാമത്തെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇവരിതെല്ലാം സ്വപ്നം പോലെയാണെന്ന് അവരങ്ങ് ധരിച്ചു. സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ഈ ഭൗതികമായ ഈ പ്രതിഭാസമെന്ന സ്വപ്നം പോലെ എന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് സ്വപ്നത്തെ കുറിച്ച് പറയാം, എന്താണ് ഏതുപോലെയാണ് നമുക്ക് പറയാം. ഈ ജീവിതം മൊത്തം, ഈ ജീവിതമേ എന്താണ്, ഒരുത്തൻ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഒരു സ്വപ്നം ആരംഭിക്കുന്നു, ഒരു സ്വപ്നം അവസാനിക്കുന്നു, അതുപോലെ ഇത് മൊത്തം അവസാനിക്കുന്നു എന്ന് കേവലം ഒരു ഉപമയായിട്ട് പറയാം, അത് ദോഷമൊന്നുമില്ല. സ്വപ്നം പോലെയാണ് മരണം വരെയുള്ള ജീവിതം എന്ന് പറയുന്നത്. എന്താണ് ഒരു സ്വപ്നം പോലെയാണെന്ന് പറയാം, അത് ദോഷമില്ല. അത് പറയുന്നത് എന്താണ്? മനുഷ്യ ജീവിതത്തെ കുറിച്ച് പറയുന്നത്, ഒരു വ്യക്തി ജീവിതത്തെ കുറിച്ച്. അതൊരു ഒരു കാല്പനികമായി അങ്ങനെ പറയാം. അത് പറയുന്നതിനും കാരണമുണ്ട്, ഈ നമുക്ക് ഈ ജീവിതത്തിന്റെ പല കാര്യങ്ങളും ജീവിതത്തിന്റെ രഹസ്യങ്ങളും നമുക്കറിയത്തില്ല. ജീവിതത്തിലെ പല സമസ്യകൾക്കും നമുക്ക് ഉത്തരമുണ്ട്. അപ്പോ ജീവിതത്തിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് എന്താണ് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം, ഒരു കടങ്കഥ പോലെ ആണ് പല ഭാഗങ്ങളും ജീവിതത്തിന്റെ. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, ജീവിതം മൊത്തം ചിന്തിക്കുമ്പോൾ ഇതൊരു സ്വപ്നം പോലെയാണ്. ഒരു സ്വപ്നം കണ്ടു അവസാനിച്ച പോലെ, കാരണം മരണത്തോടുകൂടിയെല്ലാം അവസാനിക്കുന്നു, പിന്നെ ഒന്നും നമുക്കറിയത്തില്ല. അത് പറയുന്നതിലും ഒരു കാല്പനിക ഭാവത്തിൽ അങ്ങനെ പറയാം, സ്വപ്നം പോലെയാണ്. പക്ഷെ അങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കൊരിക്കലും ഈ പ്രപഞ്ചത്തിന്റെ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കാൻ പറ്റത്തില്ല. അത് വെച്ചിട്ട് മരണം കഴിഞ്ഞാൽ എന്താണ് നമുക്കൊന്നും അറിയത്തില്ല. സ്വപ്നം അവസാനിച്ചതുപോലെ എല്ലാം അവസാനിക്കുന്നു. സ്വപ്നത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല. അപ്പൊ സ്വപ്നം പോലെ അല്ലേ എന്ന് ചോദിച്ചാണ് അത് പറയാം. അതായത് ഞാൻ പറയുന്നതെല്ലാം സമാധിയിൽ പ്രപഞ്ചം നിവർത്തിക്കുന്നു എന്ന് പറയുന്നതിനുള്ള എതിർവാദങ്ങളാണ്, അതാണ് ഞാൻ ഈ പറയുന്നത്. സാധ്യതയില്ലെന്നുള്ളതാണ്. യോഗികൾ പറയുന്നത് എന്താണ്? സമാധിയില് അവരെ സംബന്ധിച്ച് പ്രപഞ്ചം മിഥ്യ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് സമാധിയില് പ്രപഞ്ചം നിവർത്തിക്കില്ല, കാരണം മിഥ്യയല്ലല്ലോ. പിന്നെ എന്താണോ തന്റെ മനസ്സ് വിലയിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. അതൊരു ദോഷമൊന്നുമില്ല, പ്രകൃതിയുടെ ഉണ്ട്. യോഗികൾ പറയുന്നത് അങ്ങനെയാണ്, പ്രകൃതിയുടെ തന്നെ ഉണ്ട്. ആരാണോ സമാധി ശീലിക്കുന്നത് അവന്റെ മനസ്സെന്ത് ചെയ്യുന്നു, പ്രകൃതിയിലേക്ക്. പിന്നെ അവനെ സംബന്ധിച്ച് ജീവിതമില്ല. ആ പറയുന്നതിൽ നമുക്ക് പിന്നെ ഒരു യുക്തി കണ്ടെത്താൻ പറ്റും. പ്രപഞ്ചത്തിനൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ബാക്കിയുള്ളവരെല്ലാം അവിടെ ഉണ്ട്. വേറെ എത്ര പേര് വീണ്ടും സമാധി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ സമാധിയിൽ പ്രപഞ്ചം നിവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ സമാധിയൊക്കെ എന്താ, അതിനെന്താ വില? വേറെയും ഒരുപാട് പേര് സമാധി ചെയ്തിരിക്കുകയല്ലേ, അവരൊക്കെ എന്ത് ചെയ്യും? പിന്നെ വേറെ ആർക്കും സമാധിയുടെ ആവശ്യമില്ല. പിന്നെ ഓരോരുത്തർക്കും കൂടെ സ്വതന്ത്രമായിട്ടൊരു പ്രപഞ്ചമുണ്ട്. പ്രപഞ്ചമൊക്കെ നമുക്ക് പൊതുവായിട്ടിരിക്കുന്നതാണ്. ഈ ബ്രഹ്മവിദ്യാലയം എന്ന് പറയുന്ന ഒരു പ്രപഞ്ചമാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ പൊതുവായിട്ടുള്ളതാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രഹ്മവിദ്യാലയമുണ്ട്, ഞാൻ അറിയാതിരുന്ന നശിച്ചു പോകുന്ന ഒരു ബ്രഹ്മവിദ്യാലയമുണ്ട്. അതുകൊണ്ട് അവിദ്യ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് യുക്തിഹീനതയുണ്ട്. ഈ പ്രപഞ്ചം സമാധി നശിച്ചു പോകും എന്ന് പറയുന്നത് അതുകൊണ്ട് അവിദ്യ മിഥ്യയാണ്, അവിദ്യാകാര്യമായ പ്രപഞ്ചം മിഥ്യയാണ്. അതുകൊണ്ട് എന്താണ് സമാധിയിൽ പ്രപഞ്ചം വിലയിച്ചു പോകും എന്ന് പറയുന്നതിന്റെ ഒരർത്ഥമുണ്ട്. ഈ അവസാനം സംഭവിക്കുന്ന യോഗികൾ പറയുന്ന പോലെ ഒരാൾ അങ്ങനെ ഒരു സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്ന അയാളുടെ മനസ്സിനെന്തോ സംഭവിക്കുന്നു. ആ മനസ്സിന് സംഭവിക്കുന്ന കാര്യമാണ് എന്തോ പറയുന്നത്, മനസ്സ് വിലയിച്ചു പോകുന്നു. ഇപ്പൊ എപ്പിലെപ്സി വരുന്ന ഒരാൾ വന്നു കഴിഞ്ഞു, അയാള് പ്രപഞ്ചത്തെ അറിയാതെ കുറെ സമയം കിടക്കുന്നു, പിന്നെ ഉണർന്നു വരുന്നു. എന്താ, പ്രപഞ്ചം നശിച്ചു പോയാൽ മനസ്സ്, അതിന്റെ മനസ്സിന് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രെയിൻ എന്തോ എന്തോ സംഭവിച്ചു. എന്താ സംഭവിക്കാൻ പ്രത്യേകിച്ച് മനസ്സൊന്നുമില്ല, ബ്രെയിനിന്റെ ഫങ്ഷൻ. അതിനെന്തോ മാറ്റം വന്നു, അവിടെ ബോധം പോയി, ഇത്രയേ ഉള്ളൂ. ഈ മനസ്സിനെ മനസ്സിലയിക്കുന്നു എന്നൊക്കെ പറയുന്ന യോഗികളായാലും ശരി വേദാന്തികളായാലും ശരി, അവർ മനസ്സിനെ ഒരു ഭൗതിക വസ്തുവായിട്ടാണ് കണക്കാക്കുന്നത്. ലയിക്കുകയും വികസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭൗതിക വസ്തുവായിട്ട്. മനസ്സും മറ്റു ഭൗതിക വസ്തുക്കളെ പോലെ ഒരു സൂക്ഷ്മമായ ഭൗതിക വസ്തു എന്നാണ് കാണുന്നത്. അതും ഇന്ന് എന്താണ് അതിനൊരു ഭൗതിക വസ്തുവായി കണക്കാക്കാനുള്ള തെളിവുകളൊന്നും ഇന്നില്ല മനുഷ്യന്റെ. മനസ്സൊരു ഭൗതിക വസ്തുവാണ് എന്ന് പറയാൻ പറ്റും. അതിന് പരമാവധി പറയുന്ന എന്താണ്, അത് ബ്രെയിനിന്റെ ഒരു ഫങ്ഷൻ. അത്രേ പറയുന്നു. മനസ്സിനെ കുറിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ ബ്രെയിനിൽ നടക്കുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇന്നത്തെ മനസ്സിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. അത് ബ്രെയിനിന്റെ പഠനമാണ്. അല്ല, മനസ്സെന്ന് പറയുന്ന ഒരു വസ്തുവിനെ പ്രത്യേകിച്ച് പഠിക്കാൻ ഒരു മെഷീനില്ല, പ്രത്യേകിച്ച് അത് പഠിക്കാനും പറ്റില്ല. ഒരു ഫങ്ഷൻ, അത്രേ ഇന്ന് മനുഷ്യനെ അറിയാവൂ. അതിനെ ഭൗതികമായി പഠിക്കാൻ പറ്റില്ല. മനസ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നവരൊക്കെ പഠിക്കുന്നത് എന്താണ്, ബ്രെയിനിന്റെ ഊർജ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. MRI സ്കാനിംഗ് ഒക്കെ നടത്തുന്നു, FMRI ഇന്ന് വളരെ കൃത്യമായി മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് സ്കാനിങ്. അതെല്ലാം പഠിക്കുന്ന എന്താണ്, ബ്രെയിനിൽ എന്ത് നടക്കുന്നു അതാണ് പഠിക്കുന്നത്. മനസ്സിനെ നേരിട്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല, കാരണം എന്തുകൊണ്ട്, അതൊരു ഭൗതിക വസ്തുവല്ല. ബ്രെയിനിൽ എന്തൊക്കെ നടക്കുന്നു അത്ര അറിയാൻ പറ്റും. അതിനപ്പുറം അതിൽ കൂടുതലായിട്ട് മനസ്സിനെ കുറിച്ച് മനുഷ്യനൊന്നും അറിയത്തില്ല. ബോധത്തെ കുറിച്ചൊന്നും ഇന്ന് മനുഷ്യനറിയില്ല. പഴയകാലത്ത് അറിയാമായിരുന്നു, പഴയകാലത്തും അറിയില്ല. പക്ഷെ അറിയില്ലെങ്കിൽ അവരെന്ത് ചെയ്തു, ഊഹാപോഹങ്ങൾ നടത്തി. അതൊരു ഭൗതിക വസ്തുവാണ്. പഴയകാലത്ത് അങ്ങനെയാണ്, അറിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ഊഹാപോഹങ്ങൾ നടത്തി പറയും ഇന്നതാണ്. ഇന്ന് ഊഹാപോഹം നടത്തി പറഞ്ഞ ആരും അംഗീകരിക്കില്ല. പഴയ എല്ലാ തത്വചിന്തകന്മാരും യും മെത്തഡോളജി എന്ന് പറയുന്നത് ഗ്രഹണം, ധാരണം, ഊഹം, അപോഹം, തത്വജ്ഞാനം, അഭിനിവേശം, ഇതാണ് പഴയ ഈ സിദ്ധാന്തങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു രീതിയാണ്. ഒരു കാര്യത്തെ ഇങ്ങനെ ഗ്രഹിക്കുക, ഇൻഫർമേഷൻസ്, ഡേറ്റാസ്, പിന്നെ അതിനെ ചിന്തിച്ചുറപ്പിക്കുക, അതിന്റെ ബലത്തിൽ ചില കാര്യങ്ങളെ ഊഹിച്ചെടുക്കുക, ചില കാര്യങ്ങളെ തള്ളിക്കളയുക, അതാണ് ഊഹാപോഹം. ഗ്രഹണം എന്ന് പറയുന്ന പ്രൈമറി നോളേജ്, ധാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചുള്ള ചിന്തകൾ, പിന്നെ ഊഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ചില നിഗമനങ്ങളെ എത്തിച്ചേരുക. അപോഹം എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളെ തള്ളിക്കളയുക. പിന്നെ തത്വജ്ഞാനം, അവിടെ എന്ത് ചെയ്യുന്നു, അവർ തീരുമാനിക്കും ഇന്നതാണ്, തീരുമാനത്തിലെത്തിച്ചേരുക. പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് പഴയ രീതി. പൊതുവെ എല്ലാവരും അത് ആസ്വദിക്കും. ഇന്നത്തെ എന്താണ് അന്വേഷണമൊന്നും ആ വഴിക്കല്ല പോകുന്നു, അങ്ങനെയല്ല. ഇന്ന് സയൻസിനൊക്കെ പ്രത്യേകിച്ച് മെത്തഡോളജി ഉണ്ട്. അതിൽ വരുന്ന പ്രധാനമായ ചില ഭാഗങ്ങൾ, ഒന്ന് എക്സ്പെരിമെന്റ്, ഒന്ന് പ്രഡിക്ഷൻ, കൺസിസ്റ്റൻസ്, ഇങ്ങനെയൊക്കെ പറയുക എന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും പണ്ട് ഒരു ധാരണയുണ്ടായിരുന്നില്ല മനുഷ്യൻ. അതുകൊണ്ട് രണ്ടു വഴിക്കാവും, രണ്ട് രണ്ട് രീതിയിലാണ്. അതുകൊണ്ട് എന്താണ് ഈ ആശയവാദത്തിലൂടെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുക എന്ന് പറയുന്നത് ഇന്ന് സ്വീകരിക്കാൻ പറ്റിയ ഒരു കാര്യമേ അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. മനുഷ്യനെ എത്രമാത്രം ഈ ഭൗതിക പരിണാമത്തെക്കുറിച്ചുള്ള അവന്റെ അറിവ് വികസിച്ചു വരുന്നു, അത് പ്രതിദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ച പരിണാമത്തെക്കുറിച്ചുള്ള അറിവ്, അതിന്റെ വികാസമനുസരിച്ച് ആശയവാദം തള്ളിക്കൊണ്ടേയിരിക്കും, പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ ഞാൻ അറിയുന്നതുകൊണ്ടാണുള്ളത്, അറിഞ്ഞില്ലെങ്കിൽ ഇല്ല എന്നുള്ള തള്ളപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടെന്താണ് അദ്വൈതകൾ തന്നെ ഇതിനെ എല്ലാവരും സ്വീകരിക്കുന്നത്. ചുരുക്കം അതാണ്. എന്താണ് സമാധിയിൽ പ്രപഞ്ചം നിവർത്തിക്കുന്നു, പ്രപഞ്ചത്തെ മിഥ്യയായി കാണുന്നത് ജ്ഞാനം കൊണ്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള ഈ ആശയത്തെ എല്ലാവരും സ്വീകരിക്കുന്നു. എല്ലാവരും സ്വീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇതിന് നേരെ വിപരീതമായ കാഴ്ചപ്പാടും അദ്വൈതത്തിൽ തന്നെയുണ്ട്. അത് ഭൗതിക ശാസ്ത്രത്തിന്റെ മാത്രം കാഴ്ചപ്പാടല്ല, കാരണം നിനക്ക് എന്തോ പൊരുത്തക്കേടുണ്ടെന്നുള്ള പഴയകാലത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ സമാധി വന്ന് പ്രപഞ്ചം മറഞ്ഞു പോകുന്നു എന്ന് ഉള്ള ഒരു വിശദീകരണം എല്ലായിടത്തും സാധ്യമാകത്തില്ല എന്ന് പഴയകാലത്തെ മനസ്സിലാക്കി. ശരി.